ശരീരം സുമധുര സങ്കീർത്തനാവിനി വ്രതാധികം നാലാധികം ആത്മീയ ഉപാസീത അത്ര ഹേതേ സർവം സർവേ ഏകം ഭവന്തി തദ്ദേതത് പതിനേയമസ്യ സർവസ്യ ഏദയമാത്മാ അനേന ഹേത സർവം വേദ യഥാഹ വൈ പദേന അനുബിന്ദേത. അതാണ് വ്യാഖ്യാനിക്കുന്നത്. യഥാഹ വൈ പദേന അനുബിന്ദേത. ശ്രുതി ഇത്രേ പറയുന്നു. എങ്ങനെയാണോ പദേന പദം പാദം അനുബിന്ദേത ലഭിക്കുന്നത്, ഏവം കീർത്തി ശ്ലോകം വിന്ദതി ഏവം വേദ. അങ്ങനെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതാണ്. യഥാഹവേ ലോകെ പദേനഗവാദി ഖുരാങ്കിലോ ദേശ പദമിച്ചി. പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാലെന്നാണ് അർത്ഥം. ഇവിടെ പശുവിൻ്റെയും മറ്റു കാൽപ്പാട് ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന ആ കൽപ്പാട്, അതിനാണ് പദമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് പശു നഷ്ടപ്പെട്ടു പോയാൽ അക്കാൽപ്പാട് കണ്ടിട്ട് തേന പതേന അക്കാൽപ്പാട് കണ്ടിട്ട് നഷ്ടം വിവച്ഛിതം പശു പതേന അന്വേഷമാണോ അനുബിന്ദേ ലഭേത. കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്നാലത് അയാൾ ആഗ്രഹിക്കുന്നുള്ളത് എനിക്ക് വേണം കണ്ടെത്തണം എന്നാഗ്രഹിക്കുന്നവൻ, അവൻ ആഗ്രഹിക്കുന്ന ആ പശുവിനെ ആ കാൽപ്പാടിലൂടെ പതേന അന്വേഷമാണ്, കാൽപ്പാട് കണ്ട് അന്വേഷിക്കുന്നു അനുവിന്ദേദ എന്ന്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വിശദമായി ഇതിൻ്റെ ചുരുക്കം എന്താണെന്ന് ഇവിടെ വ്യാഖ്യാനത്തിലും പറയും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഈ ഉദാഹരണം കൂടെ കൊടുക്കുന്നത് കാൽപ്പാട് കണ്ടിട്ട് പശുവിൻ്റെ കുളമ്പടി പതിഞ്ഞ ആ ഭാഗം ആ സ്ഥലം അവിടെയുള്ള പാട് കണ്ടിട്ട് പശുവിനെ കാണും കണ്ടെത്തും. രണ്ട് രണ്ടാണ്. ഈ കാൽപ്പാടെന്ന് പറയുന്നത് വേറെ, കണ്ടെത്തുന്ന പശു വേറെ. പശുവാണോ കാൽപ്പാടല്ല? അതുപോലെ ഇവിടെ ശാസ്ത്രം ആചാര്യൻ ശ്രവണം സാധനകൾ ഇതെല്ലാം കൊണ്ട് എങ്ങനെ പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയും? കാരണം അദ്വൈതമനുസരിച്ചും ഇതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്തത് കൊണ്ട് പരമാർത്ഥത്തെ എങ്ങനെ കണ്ടെത്താം എന്ന്. ഇനിയിവിടെ പറയും, അത് രണ്ടായി സ്വീകരിച്ചാലും ശരി, ഇത് പരമാർത്ഥമല്ലെന്ന് സ്വീകരിച്ചാലും ഇവിടെ അദ്വൈതത്തിൽ ദോഷമുണ്ട്. ഇതിനെല്ലാം പരമാർത്ഥം എന്ന് സ്വീകരിച്ചാലും അദ്വൈതത്തിൽ ദോഷമുണ്ട്. രണ്ടുകൂടെ വാർത്തീകാരം വിശദീകരിക്കും. കഥം പുനരേത പതിനീമിതി പറയുന്നു, കഥം പുനർ അബോധോത്തക്ലിപ്തോപായേന തത്പരം ഗമ്യതേ സത്യമിത്യസ്യ പരിഹൃത്തേയി പരംവചഃ. കഥം പുനരേത പതിനീമിതി ഉച്യതേ എന്ന് പറഞ്ഞ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത് അബോധോത്ത ക്ലിപ്ത ഉപായം, പരമാർത്ഥത്തെ അറിയുന്നതിന് തത് പരം സത്യം, ആ പരമമായ സത്യത്തെ അറിയുന്നതിനുള്ള ഉപായങ്ങൾ അബോധോത്തമാണ്, അജ്ഞാനജന്യമാണ് ഈ ഉപായങ്ങളെല്ലാം എന്നർത്ഥം. അജ്ഞാനജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആ പരമമായ സത്യം അതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ തന്നെ തന്നെ ആ പരമമായ സത്യമായി അറിയണം. രണ്ട് രീതിയിലും പറയും. ഇപ്പോൾ അതിനെ അറിയുന്നില്ല, ആ പരമമായ സത്യത്തിൻ്റെ അറിവില്ലായ്മയുണ്ട്, അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ അതിന് പറയുന്നത് അബോധം, അബോധമില്ലായ്മ. എന്തിനെക്കുറിച്ചുള്ള ബോധമില്ലാണ്? പരമാർത്ഥ സത്യത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ. ആ ബോധമില്ലായ്മ കൊണ്ട് താൻ ബന്ധനസ്ഥനാണെന്നും ഇത് സംസാരമാണെന്നും അറിയുന്നു. തൻ്റെ മുമ്പിൽ കാണുന്നതിനെ രണ്ടായും അറിയും. ഒന്ന് തന്നെ ബന്ധിക്കുന്ന സംസാരമായിട്ടറിയും, മറിച്ചാണെങ്കിലോ ഇതിനെ പരമാർത്ഥ സത്യമായിട്ടും അറിയും. പക്ഷെ ഇപ്പോ പരമാർത്ഥ സത്യത്തെക്കുറിച്ച് തനിക്ക് ബോധമില്ലാത്തത് കൊണ്ട് അബോധം കൊണ്ട് ഇതിനെ സംസാരമായി അറിയുന്നു, ഇതിനെ പരമാർത്ഥമായി അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച്, ജീവനെ സംബന്ധിച്ച് ഇതൊന്നും പരമാർത്ഥമല്ല, എന്നാൽ അവന് പരമാർത്ഥത്തെ അറിയുന്നു. അപ്പോൾ പരമാർത്ഥമല്ല എന്ന് താൻ അനുഭവിക്കുന്ന ഇതിലൂടെ എങ്ങനെ പരമാർത്ഥത്തെ അറിയാൻ പറ്റും? അതിൻ്റെ ഉപായം എങ്ങനെ ശരിയാകും എന്നും അതിനുവേണ്ടി നടത്തു പറയുന്ന എന്താണ്? പരമാർത്ഥാത്മന അസത്യം പദം തദപി ബോധകം സ്വർത്തസ്യവും ഉപായത്വം അസത്യസ്യ ആത്മനിക്ഷിത. സുരേശ്വരാചാര്യ വലിയ മീമാംസകനായിരുന്നു, പൂർവ്വമീമാംസയിൽ വലിയ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് മീമാംസക മതമനുസരിച്ച് ഒരു ഉദാഹരണം പറയുകയാണ്. പദം വാസ്തവത്തിൽ അസത്യമാണ് എന്ന മീമാംസകർ കരുതുന്നതാണ്. ഗൗ, അശ്വഹ ഇതൊക്കെ പദങ്ങളാണ്. പദങ്ങളെന്ന് പറയുമ്പോൾ വർണ്ണങ്ങൾ കൂടി ചേർന്നത്. വർണ്ണങ്ങൾ പലതരത്തിൽ കൂടി ചേരുന്നു. ഗോഹു, അശ്വഹ, ഗജഹ ഇതിലെല്ലാം വർണ്ണങ്ങൾ മാറി മാറി വരുന്നു. ഒരേ വർണ്ണം തന്നെ പല പദത്തിൽ വരുന്നു. വർണ്ണങ്ങൾ വിഭുവാണ്, നിത്യമാണ്, അതാണ് അവർ പറയുന്നത്. വിഭുവും നിത്യവുമായിരിക്കുന്നത് പദങ്ങളായി വരുമ്പോൾ അത് പരിച്ഛിന്നമാകുന്നു. കാരണം പദം ഗൗ ഒരു പദമാണ്, അതല്ലല്ലോ അശ്വം എന്ന് പറയുന്ന പദം. ആ പദം നശിക്കുന്നു, ഗോപദം ഉച്ചരിക്കുന്നു നശിക്കുന്നു, അടുത്ത അശ്വപദം ഉച്ചരിക്കുന്നു നശിക്കുന്നു. അപ്പോൾ വിഭവവും നിത്യവുമായിരിക്കുന്ന വർണ്ണങ്ങൾ ആരോപിതമാണ് പദം, അത് കല്പിതമാണെന്നാണ് അവരുടെ ഇത്. ആ കല്പിതമായ പദം അത് മറ്റൊരു വിഷയമാണ്. വർണ്ണം എങ്ങനെ വിഭവമാകുന്നു, എങ്ങനെ നിത്യമാകുന്നു, എങ്ങനെ കൽപ്പന വരുന്നു, അതെല്ലാം കുമാരന്റെ ഭട്ടനും മറ്റും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ അത്രയും മനസ്സിലാക്കുക, വർണ്ണത്തെ നിത്യമായും പദത്തെ കല്പിതമായും കരുതുന്നു. ആ കല്പിതമായ പദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഗോവിശബ്ദം പശു എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു. അശ്വശബ്ദം അശു എന്ന് പറയുന്ന വസ്തുവിനെ ബോധിപ്പിക്കുന്നു. ഇപ്പോൾ കല്പിതമായതും പരമാർത്ഥത്തെ ബോധിപ്പിക്കാം അവർ അംഗീകരിക്കുന്നുണ്ട്. ഗോവും അശുവൊന്നും കല്പിതമാണെന്ന് അവർ പറയുന്നുണ്ട്. പുറമീമാംസകൾ അദ്വൈതി പറയുന്നതുപോലെ പ്രപഞ്ചം കല്പിതമാണെന്നൊന്നും അവർ പറയുന്നുണ്ട്, അസത്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ഇവിടെ അസത്യമായത്? അസത്യമായിരിക്കുന്ന ഈ പ്രപഞ്ച പ്രതീതി സത്യത്തിലെത്തിക്കാം. ആ പ്രപഞ്ച പ്രതീതിയിൽ അന്തർഭവിച്ചിരിക്കുന്ന ഗുരു ആചാര്യൻ ഇവയുടെ സഹായത്തോടുകൂടി സത്യത്തിലെത്തിച്ചേരാം എന്നാണ്. ഉപായ സത്യതാം മുക്ത്വ ന അന്യാദൃശ്യ പൈജ്യതേ സത്യതാത്ര ഉപായാന പേയേ കിം തയ്യേഷ്യത്തെ പറയുന്നു. ഈ ഉപായങ്ങൾ അസത്യമെന്ന് ആര് പറഞ്ഞു? ആചാര്യൻ ശാസ്ത്രം ഉപദേശമൊക്കെ അസത്യം എന്നാണ് പറഞ്ഞു. ഉള്ളിൽ ചോദ്യം ചോദിക്കുകയാണ്, അത് അസത്യമെന്ന് പറയാൻ കാര്യമില്ല, കഴിയില്ല. എന്തുകൊണ്ട്? രജ്ജൂർ കാണുന്ന സർപ്പത്തെ നമുക്ക് അസത്യം എന്ന് പറയാം. കാരണം അതവിടെ കാണുന്നു, ഭയപ്പെടുന്നേ ഉള്ളൂ. പക്ഷെ ആ സർപ്പം ആരും കടിക്കാറില്ല, ആ സർപ്പം കടിച്ചവരെ ചികിത്സിക്കാറില്ല. അതിനർത്ഥക്രിയ കാര്യത്വമില്ല. ഇപ്പൊ സത്യം അസത്യം എന്ന് നിങ്ങൾ വേർതിരിക്കുന്ന അങ്ങനെ ഏതിലാണോ അർത്ഥക്രിയാ കാര്യത്വം ഉള്ളത്, ഫലവത്തായ കാര്യങ്ങളെ ചെയ്യുന്നതിനുള്ള സാമർഥ്യം എവിടെയുണ്ടോ അത് സത്യം, അതില്ലാത്ത അസത്യം. മരുമരീചിക, അതിന് ജലം കുടിച്ചിട്ട് ദാഹം ശമിപ്പിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടത് അസത്യം മിഥ്യ. വാസ്തവ ജലം അങ്ങനെയല്ലല്ലോ, ആ ജലം കുടിച്ച് ദാഹം ശമിപ്പിക്കും. അതുകൊണ്ട് വാസ്തവ ജലത്തിൽ അർത്ഥക്രിയാ കാര്യത്തിലുണ്ടെന്ന് പറയും, മരുമരീചികയിലെ ജലത്തിൽ അതില്ല. അതുപോലെ ഈ പ്രതീതമായിരിക്കുന്ന പ്രപഞ്ചം, അവിടെ ഗുരുവും ശാസ്ത്രവും എല്ലാം അർത്ഥക്രിയാകാരിത്വമുള്ളതാണ്, ഫലവത്തായ പ്രവൃത്തിക്ക് അവിടെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രവൃത്തിക്ക് ഹേതുവാണ്. അതുകൊണ്ടിത് മിഥ്യയല്ല. അങ്ങനെയുണ്ടെങ്കിലും അതിനെ അങ്ങനെ സത്യമായി സ്വീകരിച്ചാണ്. ഇതുകൊണ്ട് നിങ്ങൾ പറയുന്ന പരമാർത്ഥ സത്യത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും? ഇതിനെ സത്യമായി സ്വീകരിച്ചാണ്. അത് പ്രയാസമാണല്ലോ എല്ലാവർക്കും. ഗുരുവും ശാസ്ത്രവും ഒക്കെ മിഥ്യയാണെന്ന് പറഞ്ഞാൽ അസ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയുന്നു വേണ്ടതിനെ സത്യമായി സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചാലും ഇതുകൊണ്ട് പരമാർത്ഥത്തെ എങ്ങനെ അറിയാൻ കഴിയും എന്നാണ്. അതിനുവേണ്ടിയിട്ട് ഇവിടെ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇതും പരമാർത്ഥ സത്യ സാക്ഷാത്കാരത്തിന് ഇതൊന്നും ഉപകരിക്കത്തില്ല. ഇതിന് സത്യമായി സ്വീകരിച്ചാലും, വ്യാവഹാരിക സത്യമായി സ്വീകരിച്ചാലും എന്ന് പറയുമ്പോൾ അതിന് ദൃഷ്ടാന്തം പറയുന്നു. ഗവാദി ഖുര ബിംബോവ പദമിത്യുപദിശ്യതി അനുന്നിതാർത്ഥസിദ്ധ്യർത്ഥം ദൃഷ്ടാന്തോയം തഥാസതി. പറയുന്നു ഗവാദി ഖുരബിംബം, ആ പശുവിന്റെ കാലടയാളം ഭൂമി പതിഞ്ഞിരിക്കുന്ന ആ പദ കാൽപാദത്തിന്റെ അടയാളം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പദം പദേന എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടെന്താണ്? അനന്യതാർത്ഥ സിദ്ധ്യർത്ഥം. ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്ത പശുവിൻ്റെ കാലോ വാലോ തലയോ അതെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. കാൽപ്പാടെന്ന് പറയുന്നതിൻ്റെ ഭാഗമല്ല. അത് പശു അവിടെ നിന്ന് പോയി, എന്നിട്ടും അതവിടെ ശേഷിക്കുന്നു. അസുഖം അതിൻ്റെ കാലും വാലും തലയൊക്കെ അതിനോടൊപ്പമുണ്ട്. കാൽപ്പാടും ആ പശുമായിട്ട് എന്താ ബന്ധമുള്ളത്? നേരിട്ടൊരു ബന്ധമില്ല. അതാണ് അനന്യതാർത്ഥം. അനന്യതമായ അർത്ഥമാണ്. അതിനോട് നേരിട്ട് ബന്ധപ്പെടാത്ത വസ്തുവാണ് പശു. നമ്മൾ പറയുന്നത് എന്താണോ, മിഥ്യയും സത്യവുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ വ്യാവഹാരികമായ സത്യവും പരമാർത്ഥവുമായിട്ട് ബന്ധമില്ല, അതാണല്ലോ പറയുന്നത്. ഇതിലൂടെ എങ്ങനെ പരമാർത്ഥത്തെ അറിയാൻ കഴിയും? പരസ്പര ബന്ധമില്ലല്ലോ. പുകയെ കണ്ടിട്ട് തീയെ അറിയാൻ കഴിയും, കാരണം പുകയും തീയും ഒരുമിച്ചിരിക്കുന്നതാണ്. രണ്ടിനും ഒരേ സത്യതയാണ്. പക്ഷെ ഇവിടെ അതുപോലല്ല. ഇവിടെ പരസ്പര ബന്ധമില്ലാതിരിക്കുന്നു. അനന്യതമായ അർത്ഥമാണ്. അന്യതമായ കൂടിച്ചേർന്നിരിക്കുന്ന വസ്തുവല്ല പശു. കാൽപ്പാടിനോടൊപ്പം ഇരിക്കുന്നതല്ല. പക്ഷേ അത് ഉപയോഗപ്പെടുന്നു. പരസ്പര ബന്ധമുണ്ടെങ്കിലും ആ കാൽപ്പാട്, കാൽപ്പാടെന്ന് പറയും, ഫുട് പ്രിന്റ് എന്ന് പറയും, അത് ആ പശുവിനെ അറിയുന്നതിന് സഹായിക്കുന്നു. പരസ്പര ബന്ധമില്ലെങ്കിലും ദൃഷ്ടാന്തവും തഥാസ്ഥയാന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം നിങ്ങൾ മിഥ്യയെ സ്വീകരിച്ചാലും ഇതിനെല്ലാം വ്യാവഹാരിക സത്യമായി സ്വീകരിച്ചാലും ശരി, ഇതുകൊണ്ട് പരമാർത്ഥത്തെ ബോധിക്കാം എന്നു. ഗവാദി ബോധനിർവൃത്തി പദതജ്ഞാനഹേതു അനന്യത പദജ്ഞാന ഗോപിണ്ടേക അവസായിനി. ഇവിടെ ആ പശുവിനെ അറിയാൻ സഹായിച്ചത് എന്താണ്? ആ ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന കാൽപ്പാടാണോ അതോ ആ കാൽപ്പാടിനെ കുറിച്ചുള്ള ബോധം അറിവാണോ? രണ്ട് സ്വീകരിക്കും. കാരണം ആ കാൽപ്പാട് കണ്ടിട്ടാണല്ലോ ബോധമുണ്ടായത്. അതുകൊണ്ട് ആദ്യം കാൽപ്പാടാണ്, അടയാളമാണ്, കാലടയാളം. അപ്പോൾ ആ കാലടയാളം പശുവിനെ പ്രത്യക്ഷമായി കാണുന്നതിന് സഹായിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ആ കാലടയാളത്തെ കണ്ടപ്പോൾ കാണുന്നവൻ്റെ ഉള്ളിലുണ്ടായ അറിവ്, അതാണ് ഇവിടെ പറയുന്നത്. പദതജ്ഞാനഹേതു പദം എന്ന് വെച്ചാൽ കാൽപ്പാട്, അല്ലെങ്കിൽ ആ കാൽപ്പാട് കണ്ടപ്പോൾ കാണുന്നവൻ്റെ ഉള്ളിൽ ഉണ്ടായ ആ കാൽപ്പാടിനെ കുറിച്ചുള്ള അറിവ്. ഓ, ഇത് പശുവിൻ്റെ കാൽപ്പാടാണല്ലോ, എൻ്റെ നഷ്ടപ്പെട്ട പശുവിൻ്റെ കാൽപ്പാടാണല്ലോ ഇത് എന്നുള്ള അറിവ്. ഇത് രണ്ടും കൊണ്ടെന്താണ്? ഗവാദി ബോധ നിർവൃത്തി. ആ പശു അല്ലെങ്കിൽ ആട് എന്താണോ അതിൻ്റെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു. അനന്യത പദജ്ഞാന ഗോപിണ്ടേക അവസായിനി. ആ ബോധം എങ്ങനെ? ആ ഗോപിണ്ഡം, ഗോ എന്ന് പറയുന്ന വസ്തു, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ ഈ കാൽപ്പാടിനോ ആ കാൽപ്പാടിൽ നിന്നുള്ള ബോധത്തിനോ ഈ പശുവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. രണ്ടും വ്യാവഹാരികമായി തുല്യമാണെങ്കിലും ഇവിടെ പറയുന്ന ആ പരസ്പര ബന്ധത്തെ മിഥ്യയും സത്യവും തമ്മിലുള്ള ബന്ധം പോലെ, ആ ബന്ധം അവിടെ ഇല്ലെങ്കിലും അവിടെ പ്രതീതി ഉണ്ടാകുന്നു. അതുകൊണ്ട് യഥായവും അതുപോലെ നാമരൂപാദി പ്രപഞ്ചോപായ ഹേതുത അപ്രപഞ്ചാത്മകേ ഭൂമിനി പ്രതിബോധ പ്രജായതേ. ഇതുപോലെ നാമരൂപാദി പ്രപഞ്ചം, ഇതെല്ലാം ആ പരമാർത്ഥ സത്യം ഒഴികെ എന്തെല്ലാം ഈ ജീവൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം അത് നാമരൂപാദി പ്രപഞ്ചമാണ്. അത് ശ്രുതിയായാലും ശ്രുതിയെ ഉപദേശിക്കുന്ന ഗുരുവായാലും ഗുരുവിൻ്റെ ഉപദേശമായാലും കേൾക്കുന്നവൻ കേൾക്കുന്ന ശബ്ദമായാലും എന്തായാലും സർവവും ഈ നാമരൂപാത്മകമായ പ്രപഞ്ചമാണ്. ഇനി ഇത് വേറൊരു തരത്തിൽ മേഖല പറയുന്നത് എന്താണ്? ദൈവം നാമരൂപാദി പ്രപഞ്ചം, ആ പ്രപഞ്ച ഉപായഹേതു, ഈ പ്രപഞ്ചത്തെ തന്നെ ഇവിടെ ഉപായമായി സ്വീകരിച്ചിരിക്കുന്നു. പരമാർത്ഥം അല്ലാതെ എന്താണോ ആ ജീവന്റെ മുമ്പിൽ പ്രതീതമായിരിക്കുന്നത്, ആ പ്രതീതിയെ തന്നെ ആ അനുഭവത്തെ തന്നെ ഉപായമായി സ്വീകരിക്കുന്നു. അതിനെ ആരുപായമായി സ്വീകരിച്ചു? ആ ജീവൻ. എന്തിന്? പരമാർത്ഥത്തെ അറിയാൻ. അത് തന്നെ ഹേതുവായി തീർന്നു, കാരണമായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അപ്രപഞ്ചാത്മകേ ഭൂമിനി പ്രത്യക്ബോധ പ്രജായതേ. അപ്രപഞ്ചാത്മകമായ പ്രപഞ്ചശൂന്യമായ ഈ പറയുന്ന ഈ ഭ്രാന്തി അല്ലെങ്കിൽ ഈ അനുഭവം, ഈ പ്രതീതി, ഈ പ്രതീതിരഹിതമായ ഭൂമാവിൽ ആ പരമാത്മാവിൽ ഈ പ്രതീതിയുടെ സഹായത്തോടുകൂടി പ്രത്യേക ബോധ അതിനെ ആ പരമാത്മാവിനെ സ്വരൂപമായി ഗ്രഹിക്കുന്നു, പ്രത്യേകമായി ഗ്രഹിക്കുന്നു. അസത്യത്തിലൂടെ സത്യത്തെ ഗ്രഹിക്കാം എന്ന് പറയും. സത്യത്തെ സ്വസ്വരൂപമായി ഗ്രഹിക്കുന്നതിന് ഈ അസത്യപ്രതീതി, ഇതതിനു വേണ്ടിയാണ്. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അത് വന്നു കഴിഞ്ഞു. ഈ സൃഷ്ടി എന്തിനു വേണ്ടി? സ്വസ്വരൂപത്തെ അറിയാൻ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇവിടെ അത് പറയുന്നു, പ്രപഞ്ചരഹിതമായ സ്വസ്വരൂപത്തെ ഗ്രഹിക്കുന്നതിന് ആണ് ഈ പ്രപഞ്ചപ്രതീതി എന്ന്. അതെങ്ങനെ സംഭവിക്കുന്നു? അതടുത്ത് പറയുന്നു, പ്രമാണഭൂമു ഐകാദ്മ്യം വിരോധന്ന് പ്രതീയതേ തമോന്വയ അപ്രമേയത്വ തദഭാവേവി നേക്ഷ്യതേ. പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് ഇതൊക്കെ ഉപായമാണെന്ന് പറഞ്ഞു ഗുരുവും ശാസ്ത്രവും. ഇവിടെ ചോദിക്കുന്നു, സാധാരണ ചോദിക്കുന്ന ചോദ്യം, താൻ പരമാർത്ഥമാണെങ്കിൽ ഇവിടെ പറഞ്ഞ പ്രപഞ്ചശൂന്യമായ ആ ഭൂമാവാണ്, താൻ ആത്മാവാണ്, അതാണ് ശ്രുതി പറയുന്നത് തത്വമസി. അത് താനതാണെങ്കിൽ, താനതിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും താനതാണല്ലോ. അദ്വൈതി പറയുന്നതനുസരിച്ച് ഏകമായ പരമാത്മസത്യം മാത്രം, രണ്ടാമതൊന്നില്ല, അതാണ് തത്വം. നീ അതാണെന്നാണ് പറയുന്നത്, തത് തോമസി. ഞാനതാണെങ്കിൽ പിന്നെ ഞാൻ ഇനി എന്തിനാ അതിനെ അറിയണം? അറിഞ്ഞിട്ടെന്താ കാര്യം? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാനതാണല്ലോ. അതിന് സമാനം പറയുകയാണ്. അദ്വൈതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ സാറിന് എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഈ പറയുന്നതനുസരിച്ച് ഞാനാണ് പരമാത്മാവ്, ശരി, എന്നാൽ പിന്നെ ഇനി എന്താ? ഞാനിനിയിപ്പോൾ എന്തിനതിനെ അറിയണം? ഞാനതാണല്ലോ. അല്പം മനസ്സിലാക്കി പറയും, ഞാൻ സ്വയം അറിവാണല്ലോ, ഞാൻ സ്വയം അറിവായിരിക്കും, പിന്നെ എങ്ങനെ എന്നെ അറിയുന്നത്, അറിയേണ്ട ആവശ്യമുണ്ട്, അതെങ്ങനെ നടക്കും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ വരും. അതിനിവിടെ പറയുന്നു, പ്രമാണഭൂമു ഏകാത്മ്യം ഐകാത്മ്യം വിരോധന്ന് പ്രതീയതേ. അത് പരമാർത്ഥമാണ്, ഐകാത്മ്യം അതാണ് പരമാർത്ഥം. ത്വം തത്, അതാണ് പരമാർത്ഥം. നീ ആ പരമാർത്ഥ വസ്തുവാണ്. ഐകാർമ്യം, ഏകബോധം, ഏകത്വം. നിന്നിലാ ഏകത്വം, അത് സത്യം തന്നെ. പക്ഷേ എന്താണ് പ്രമാണഭൂമൗ, ഈ പ്രമാണഭൂമിയിൽ എന്താണ് ന പ്രതീയതേ, അത് പ്രതീതമാകുന്നില്ല, അനുഭവപ്പെടുന്നില്ല. താൻ പരമാർത്ഥ സത്യമാണെങ്കിലും താൻ നിർഗുണമായ പരബ്രഹ്മസ്വരൂപമാണെങ്കിലും അതിൻ്റെ പ്രതീതി ഇവിടെ ആവശ്യമാണ്, അതിൻ്റെ അനുഭവം ഇവിടെ ആവശ്യമാണ്. പക്ഷേ ഈ പ്രമാണഭൂമി, പ്രമാണഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രമാണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രധാനമായും ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതെവിടെയാ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിക്കുന്നത്? ജാഗ്രത സ്വപ്നങ്ങൾ. പ്രമാണഭൂമി, ഭൂമി എന്ന് വെച്ചാൽ തലം, അവസ്ഥ എന്നാണ് പറയുന്നത്. ജാഗ്രത സ്വപ്നാവസ്ഥകളാണ്. ഈ ജാഗ്രത സ്വപ്നാവസ്ഥകളിൽ ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളും മനസ്സും പ്രവർത്തിച്ച് ഈ പ്രപഞ്ചബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഐകാത്മ്യം, ത്വം തത് എന്ന് ഉപദേശിച്ച ആ ഏകാത്മത്വ ബോധം എന്ന പ്രതീയതയെ അനുഭവപ്പെടുന്നില്ല. ഇവിടെ അതാണ്, ഈ ജാഗ്രത സ്വപ്നങ്ങളിലും ഏകാത്മാവ് തന്നെ ഭേദശൂന്യമായ പരമാർത്ഥ വസ്തു തന്നെ, അത് തന്നെ സത്യം. പക്ഷേ അത് അനുഭവപ്പെടുന്നില്ല. ആകെ മൂന്നവസ്ഥയേ ഉള്ളൂ, അല്ലെങ്കിൽ ജാഗ്രത്, അല്ലെങ്കിൽ സ്വപ്നം, അല്ലെങ്കിൽ സുഷുപ്തി. എവിടെയാണെങ്കിലും തമോ അന്വയ അപ്രമേയത്വ തദ്ഭാവേ വിലേക്ഷ്യതേ, തദ്ഭാവേ. ഈ പ്രമാണപ്രവൃത്തികൾ ഇല്ലാത്തിടത്ത്, മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാതിരിക്കുന്ന സ്ഥലം, അങ്ങനെ ഒരു സ്ഥലമേ ഉള്ളൂ, സുഷുപ്തി മാത്രം നമ്മുടെ അനുഭവത്തിൽ ആണ് പറയുന്നത്. തദ്ഭാവം, ഇവയൊന്നും പ്രവർത്തിക്കാതിരിക്കുന്നിടത്തെന്ന് പറഞ്ഞാൽ ഈ പ്രമാണ പ്രവൃത്തികളിലൂടെ പ്രപഞ്ചബോധം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അവിടെ ഈ ബോധമുണ്ടോ? അവിടെ ഈ ഐകാത്മ്യ ബോധമുണ്ടോ? അവിടെ ഐകാത്മ്യമാണ്. ജാഗ്രത സ്വപ്നങ്ങളിലും ഐകാത്മ്യമാണ്. പരമാത്മേകത്വമാണ് സത്യം. പക്ഷേ അവിടെയും എന്താണ് നിക്ഷ്യതേ, അവിടെയും അത് അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല? തമോന്വയ, അവിടെയും വരുന്ന ഈ തമോന്വയം, തമസിന്റെ അന്വയം, തമസിന്റെ ബന്ധം. തമസ്സെന്ന് വെച്ചാൽ ഇരുളെന്നല്ല, അറിവില്ലായ്മ, നേരത്തെ പറഞ്ഞു അബോധം, ബോധമില്ലായ്മ. അതിന്റെ ബന്ധം അവിടെയുണ്ട്. എവിടെ? സുഷുപ്തി. പിന്നെ അവിടെ എന്തുണ്ട്? അപ്രമേയത്വം. അവിടെയുണ്ട് അപ്രമേയത്വം, അത് പ്രമേയമല്ല. പ്രമയ്ക്ക് വിഷയമല്ല. അതുകൊണ്ട് അവിടെയും ഈ ഐകാത്മ്യ ബോധം പ്രകടമാകുന്നില്ല, അനുഭവം ജീവനുണ്ടാകുന്നില്ല. അപ്പോ സുഷുപ്തി സമ്പ്രസാദനാണ്, അവിടെ ജീവൻ ഏകീഭൂതനായിരിക്കുന്നു പരമാത്മാവിനോട്. അത് പരമാർത്ഥമാണെന്നൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയത്. ഏകമാണ്, അദ്വയമാണ്, പ്രപഞ്ചോപശമമാണ്, ശാന്തമാണ്. അങ്ങനെയാണെങ്കിൽ അത് പോരെ, സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അവിടെ ഈ ജാഗ്രത്തിലെ ഈ പ്രമാണ വ്യവഹാരമെല്ലാം അവസാനിച്ച് ജീവൻ സുഷുപ്തനായി. പക്ഷിയുടെ ദൃഷ്ടാന്തം പറഞ്ഞു, അതിനെ കെട്ടിയിട്ട പക്ഷി പറന്ന് രക്ഷപ്പെടാൻ നോക്കി, അതുപോലെ ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഈ ജീവൻ പോയി നോക്കി, അവസാനം എന്താണ്? പ്രാണബന്ധനം ഹി സൗമ്യമന, അവിടെ നേരത്തെ പറഞ്ഞു അവനവിടെ ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവസാനം തളർന്ന് അവിടെ ചെന്ന് വീഴുന്നു സുഷുപ്തി. ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം ഒടുങ്ങി, പ്രമാണ വ്യവഹാരങ്ങളെല്ലാം അസ്തമിച്ച് ആ സുഷുപ്തനായി ഏകീഭൂതനായി സമ്പ്രസാദനായിരിക്കുന്നു. അതുപോലെ ഇതിനപ്പുറം ഇനി എന്താ ജ്ഞാനം? ഇതിന് ഉപരി എന്താണ് മുക്തി? ജാഗ്രതയിൽ വരുമ്പോൾ ഇതെല്ലാം വരുന്നു, പക്ഷെ സുഷുപ്തിയിൽ ഇതെല്ലാം അവസാനിച്ചിട്ട് അതുപോലെ ഇല്ല. അവിടെയും ദോഷമുണ്ട്. എന്താണ്? തമോന്വയം അപ്പുറമേ, അവിടെയും തമോന്വയമുണ്ട് എന്നാണ്. അബോധാന്വയം അവിടെയുണ്ട്. അന്വയം എന്ന് വെച്ചാൽ ബന്ധം. അപ്രമേയത്വം ഉണ്ട് സുഷുപ്തിയിൽ, പ്രമയില്ല എന്നാണ്. സുഷുപ്തിയിൽ അറിവില്ല. അറിവില്ല എന്ന് പറഞ്ഞാൽ അവിടെ സുഷുപ്തനായിരിക്കുന്നവൻ ജ്ഞാനസ്വരൂപനാണെങ്കിൽ ആ സ്വരൂപമായ ജ്ഞാനം അറിവ് അതവിടെ ഉണ്ടെന്ന് പറയും. അങ്ങനെ കരുതുമ്പോൾ ആ സുഷുപ്തനായിരിക്കുന്നവൻ കേവലം സന്മാത്രനാണെങ്കിൽ, കേവലം സത്താണെങ്കിൽ അവിടെ സത്താരൂപത്തിൽ ഉണ്ടെന്ന് പറയാം. ഈ ജാഗ്രത സ്വപ്ന വിക്ഷേപങ്ങളൊന്നുമില്ലാതെ അവൻ ഏകനായിരിക്കുന്നതുകൊണ്ട് അവൻ ആനന്ദസ്വരൂപനാണെന്ന് പറഞ്ഞാൽ അത് പറയാം. അവൻ ആനന്ദരൂപിയാണ്, സച്ചിദാനന്ദരൂപിയാണെന്ന് പറയാം. പക്ഷേ ഇവിടെ പറയുന്ന അവിടെ അറിവില്ല. എന്തുകൊണ്ട്? തമോ ബന്ധമുള്ളതുകൊണ്ട്, തമസിന്റെ ബന്ധമുള്ളതുകൊണ്ട്. തമസ് എന്ന് പറയുന്നത് അജ്ഞാനം, അബോധം, ബോധമില്ലായ്മ, അറിവില്ലായ്മ. സ്പഷ്ടമല്ലേ? സുഷുപ്തിയിൽ അവിടെ സമ്പ്രസാദനായിരുന്നെങ്കിലും എന്തുകൊണ്ട് നീ നിന്റെ സ്വരൂപത്തെ അങ്ങനെ അറിഞ്ഞില്ല? അവിടെ ഒരു സമാധാനം എന്താണ്? അറിവില്ലായ്മ. അങ്ങനെ ഒരു അറിവ് എന്നെ ഉണ്ടായില്ല. അറിവുണ്ടായാലോ? അതാണ് ഇവിടെ പറഞ്ഞത്. മാനഭൂമി, ഈ മാനഭൂമിയിൽ മാത്രമേ അറിവുണ്ടാകത്തുള്ളൂ. എന്നുവെച്ചാൽ ജാഗ്രത സ്വപ്നങ്ങൾ, അത് ഈ രണ്ട് അവസ്ഥയുടെയും പ്രത്യേകതയാണ്. സുഷുപ്തിയിൽ തമോന്വയം, പിന്നെ എങ്ങനെ വന്നു? തമസിന്റെ ബന്ധം എങ്ങനെ വന്നു? വളരെ സ്പഷ്ടമല്ലേ? സുഷുപ്തിയിൽ അറിഞ്ഞില്ല, അതാ പറയുന്നു. അതുകൊണ്ടാണ് എന്നെ മാനഭൂമി എന്ന് വിളിക്കാത്തത്. പ്രമാണ പ്രമേയ വ്യവഹാരം നടക്കാത്ത ഇടം. അവിടെ അറിവില്ലായ്മ, അബോധം, അത് മാത്രം. അതാണ് തമോ ബന്ധം എന്ന് പറയുന്നത്. കൂടി തെറ്റിദ്ധരിക്കരുത്. ജാഗ്രതയിൽ ഉള്ള അറിവ് അറിവില്ലായ്മ, ജാഗ്രതയിൽ എനിക്ക് പുസ്തകത്തെ കുറിച്ച് അറിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ അറിവിനെ ആശ്രയിച്ച് ഞാൻ പറയുന്നു, പുസ്തകം ഇവിടെ ഉണ്ട്, അസ്തിത്വ ബുദ്ധിയുണ്ട്. പുസ്തകം ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തു മാറ്റി, മേശപ്പുറത്ത് പുസ്തകത്തെ കുറിച്ചുള്ള അറിവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു നാസ്തി, പുസ്തകമില്ല. അപ്പോൾ അറിവിനെ ആശ്രയിച്ചിട്ട് ഞാൻ, പുസ്തകത്തെക്കുറിച്ചുള്ള അറിവിനെ ആശ്രയിച്ച് ഞാൻ അസ്തിത്വ ബുദ്ധി എന്നുണ്ടായി. പുസ്തകം ഇല്ലാതെ വന്നപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള, ആ പുസ്തകത്തെ സംബന്ധിച്ചുള്ള നാസ്തിത്വ ബുദ്ധി ഉണ്ടായി. അപ്പോൾ ഈ അസ്തിത്വ നാസ്തിത്വ ബുദ്ധി, അറിവ് അറിവില്ലായ്മ, ഇതിനെ രണ്ടിനെ ആശ്രയിച്ചിട്ടാണ്. പുസ്തകം അസ്ഥി, പുസ്തകം നാസ്തി എന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്നത് പ്രമാണഭൂമിയിൽ, ജാഗ്രത സ്വപ്നങ്ങളിലാണ് സംഭവിക്കുന്നു. അറിവിനെയും അറിവില്ലായ്മയും ആശ്രയിച്ചു വരുന്ന അസ്തിത്വ നാസ്തിത്വ ബുദ്ധി. ശരി, പുസ്തകം ഇവിടെ ഒന്ന് മാറ്റി ചോദിക്കുന്നു, പുസ്തകത്തെ നീ അറിയുന്നുണ്ടോ? ഇല്ല. എന്താ മേശപ്പുറത്ത് പുസ്തകമില്ലേ? ഇല്ല. പിന്നെന്താ ഉള്ളത്? ഒന്നുമില്ല, മേശ മാത്രം. ആ പുസ്തകത്തിന്റെ ഇല്ലായ്മ എന്ന് പറയുന്നത് എന്താ? മേശയാണ്. എന്താ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു മേശ, അതിൽ പുസ്തകത്തിന്റെ ഇല്ലായ്മ എന്ന് പറയുന്ന മറ്റൊരു വസ്തു രണ്ടും അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? വെറും മേശ മാത്രം. അപ്പോൾ വസ്തുവിനെ സംബന്ധിച്ചുള്ള അസ്തിത്വ നാസ്തിത്വ ബുദ്ധി ഇങ്ങനെയാണ്. അത് ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള അറിവിനെ സംബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ പുസ്തകത്തിൻ്റെ അസ്തിത്വം അത് അറിവിന് വിഷയമാണ്. പുസ്തകത്തിൻ്റെ നാസ്തിത്വമോ അതും അറിവിന് വിഷയമാണ്. അസ്തിത്വ നാസ്തിത്വങ്ങൾ അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ അറിവും അറിവില്ലായ്മയും അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെയാണോ അസ്തിത്വം നാസ്തിത്വം അറിവിനെ ആശ്രയിച്ചിരിക്കുന്നത്, അതുപോലെ അറിവും അറിവില്ലായ്മയും അറിവിനെ ആശ്രയിച്ചായിരിക്കുന്നു. ഒരാൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ആ ഉദാഹരണം, അയാൾക്ക് ഇന്നലത്തെ സത്സംഗത്തെ കുറിച്ച് അറിവില്ല. എന്ന് വിചാരിച്ച് ഇന്നലെ സത്സംഗം ഇല്ലായിരുന്നു എന്നാണോ അവൻ അർത്ഥമല്ല? എന്തുകൊണ്ട്? അയാൾ മറ്റൊരാളോട് ചോദിക്കുന്നു, ഇന്നലത്തെ സത്സംഗം എന്തായിരുന്നു? അയാൾ പറയുന്നു, എനിക്കറിയില്ല, എന്തുകൊണ്ട്, ഞാനിവിടെ ഇല്ലായിരുന്നില്ല. ശരി, അതുകൊണ്ട് സത്സംഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അയാൾക്കുണ്ട്. സത്സംഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധം അയാൾക്കുണ്ട്. അയാൾ പറയുന്നു എന്താണ്? എനിക്കറിവില്ല. അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധം അയാൾക്കുണ്ട്. ബോധത്തിലാണ് അയാളുടെ അറിവില്ലായ്മ. ബോധം ഉള്ളിടത്തേ ഉള്ളൂ അറിവില്ലായ്മ. ചോദിക്കുന്നു, എന്തുകൊണ്ടറിഞ്ഞില്ല? ഞാൻ ഇന്നലെ സത്സംഗത്തിന് പോയില്ല, അതുകൊണ്ട് എനിക്കറിയാൻ പറ്റിയില്ല. അപ്പൊ തൻ്റെ അറിവില്ലായ്മയെക്കുറിച്ച് അയാൾക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ അയാളുടെ ബോധത്തെ ആശ്രയിച്ചായിരിക്കുന്നു. ഇനി മറ്റൊരാളോട് ചോദിച്ചു, ഇന്നത്തെ സത്സംഗത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? എനിക്കറിയില്ല. എന്താ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സത്സംഗത്തിന് പോയില്ലേ? പോയി. എന്നിട്ടും അറിയില്ലേ? അറിയില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഉറങ്ങിപ്പോയി. അയാൾക്ക് പറയാൻ പറ്റുമോ ഇന്നലെ സത്സംഗം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ കഴിയത്തില്ലല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ സത്സംഗത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ അവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അവിടെയും ആ വ്യക്തിയെ സംബന്ധിച്ച് സത്സംഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട്. സത്സംഗമില്ലായിരുന്നു എന്ന് പറയാൻ കഴിയും? ഇല്ല. പിന്നെന്താ സത്സംഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്ന് പറയുന്നത്? സത്സംഗത്തിൽ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സുഷുപ്തിയിൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സംഗതി ഇവിടെ നടന്നു, അത് കേട്ടവർ പലരും ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ സുഷുപ്തിയിൽ സസംഗം ഉണ്ടായിരുന്നില്ല. വേറൊരാൾ പറയുന്നത് അങ്ങനെയല്ല, ഉണർന്നിരുന്ന ആൾ പറയുന്നത് ഞാനത് കേട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിവില്ല. അതയാളെന്താണ് പറയുന്നത്? തൻ്റെ ജാഗ്രതയിൽ അതിനെക്കുറിച്ച് താൻ കേൾക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവില്ല എനിക്ക്. തൻ്റെ അറിവില്ലായ്മയെക്കുറിച്ച് അയാൾക്ക് ബോധമുണ്ട്. അപ്പം അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധം അവിടെ ഉണ്ടായോ? ഉറങ്ങിയാളിനെ സംബന്ധിച്ചതാണോ? ഉറങ്ങിയാളിനെ സംബന്ധിച്ച് പറയുന്ന എന്താണോ, എൻ്റെ ആ സുഷുപ്തിയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. മറ്റുള്ളവരുടെ ജാഗ്രതയിലാണത് സംഭവിച്ചത്. തൻ്റെ സുഷുപ്തിയിൽ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും? തൻ്റെ സുഷുപ്തിയിൽ സസംഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ആലോചിക്കണം. ഒരിക്കലും കഴിയില്ല. ഇത്രയും പറയാൻ പറ്റും. എന്താണ്? എൻ്റെ സുഷുപ്തിയിൽ അങ്ങനെ ഒരു അനുഭവമേ ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് അസ്ഥി നാസ്തി എന്ന് പറയുന്ന രണ്ടനുഭവങ്ങളും അറിവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ജാഗ്രത്തിൽ ഞാനത് ശ്രവിച്ചില്ലെങ്കിൽ എനിക്ക് പറയാം എനിക്കങ്ങനെ ഒരു അറിവ് ഉണ്ടായില്ല. മറിച്ച് അതിനെ തന്നെ പറയുന്നു അറിവില്ലായ്മ, ബോധം. അറിവ് ആ ബോധത്തെക്കുറിച്ച് എനിക്ക് ജാഗ്രത്തിൽ ബോധമുണ്ട്. ആ ബോധത്തെക്കുറിച്ചുള്ള ബോധം എനിക്കുണ്ട്. സുഷുപ്തിയിൽ അങ്ങനെയല്ല. എനിക്ക് അവിടെ ആ സുഷുപ്തിയിൽ അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ലെന്നേ പറയാൻ കഴിയും. അവിടെ എനിക്ക് അബോധത്തെക്കുറിച്ച് ബോധമുണ്ടായെന്ന് പറയാൻ കഴിയില്ല. കാരണം ബോധമുണ്ടായോ അത് മാനഭൂമി ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം, അവിടെ ബോധമുണ്ടാകത്തുള്ളൂ. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുഷുപ്തിയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അറിവില്ലായ്മയെക്കുറിച്ച് അബോധത്തെക്കുറിച്ച് ഒരു ബോധം അവിടെ ഉണ്ടാകത്തില്ല. ആ സുഷുപ്തി വിട്ട് ജാഗ്രതയിലേക്ക് വന്നിട്ട് പറയാം എന്താണോ എനിക്ക് സസംഗത്തെക്കുറിച്ചുള്ള ബോധമേ ഇല്ല, ഇപ്പോ ഇല്ല. രണ്ടുപേരും പറയുന്ന ഒരേ കാര്യം തന്നെ. സസംഗം ശ്രവിക്കാത്തയാൾ പറയുന്നതും ഒന്ന് തന്നെ. എന്താണ്? എനിക്കതിനെക്കുറിച്ചുള്ള ബോധമില്ല. ആ അവിടെ സുഷുപ്തനായിരുന്ന ആളും പറയുന്നത് അത് തന്നെയാണ്, എനിക്കതിനെക്കുറിച്ച് ബോധമില്ല. പക്ഷെ രണ്ടുപേരുടെയും അനുഭവം രണ്ടാണ്. സുഷുപ്തനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന എന്താണ്? ആ അവസ്ഥയിൽ ഞാൻ ബോധ അബോധങ്ങൾക്കപ്പുറമായിരുന്നു, സത് അസത് പ്രതീതിക്കപ്പുറമായിരുന്നു. എന്നെ സംബന്ധിച്ച് ആ സമയത്ത് സസംഗം ഉണ്ട് അല്ലെങ്കിൽ സസംഗം ഇല്ല എന്ന് രണ്ടു തരത്തിലുള്ള വ്യവഹാരം ഇല്ലായിരുന്നു. ജാഗ്രതയിൽ അങ്ങനെയല്ല, ഉണ്ട് ഇല്ല രണ്ടു തരത്തിലുള്ള വ്യവഹാരമുണ്ട്. സുഷുപ്തിയിൽ ആ രണ്ടു തരത്തിലുള്ള വ്യവഹാരമില്ല. സത് അസത് വ്യവഹാരമില്ല. ആ സത് അസത് വ്യവഹാരത്തെ ബോധിപ്പിക്കുന്ന അറിവ് അറിവില്ലായ്മ, ഇത് രണ്ടും അവിടെയില്ല. ഒരാൾ പറയണല്ല, അവിടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കുന്ന എന്താ, അവിടെ നിങ്ങൾ അറിവില്ലായ്മയെ അറിഞ്ഞോ? കാരണം അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അറിയണം. ഇപ്പം നമ്മൾ അറിയുന്നുണ്ട്, എനിക്ക് സസംഗത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. അത് ഉണർന്നിരുന്നവനും അറിയുന്നു, ആ സമയത്ത് സുഷുപ്തനായിരുന്നവനും അറിയുന്നു. രണ്ടുപേരും ഒരുപോലെ അറിയുന്നു. പക്ഷെ ഉണർന്നിരുന്നറിയുമ്പോൾ ആ അറിവില്ലായ്മയെക്കുറിച്ച് തനിക്ക് ബോധമുണ്ട്. ഉറങ്ങിക്കിടന്നപ്പോഴോ അറിവില്ലായ്മയെക്കുറിച്ചുള്ള ബോധമില്ല. അവിടെ അറിവില്ലായ്മയെ വെളിപ്പെടുത്തുന്ന ഒരു ബോധം അതവിടെ വന്നിട്ടില്ല. പിന്നെ അവിടെ എന്താ ഉണ്ടായിരുന്നത്? അറിവ്, അറിവില്ലായ്മ, അസ്ഥി, നാസ്തി, ഈ പ്രതീതിക്കെല്ലാം അതീതനായ താൻ മാത്രം, ഏകനായ കേവലനായ താൻ മാത്രം. അവിടെ തനിക്ക് തന്നെക്കുറിച്ചുള്ള ബോധമുണ്ടായോ? ഇല്ല. ജാഗ്രതയിലിരുന്നു കൊണ്ട് ഇത് ചിന്തിക്കാൻ പറ്റും? സുഷുപ്തി ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ജാഗ്രതയിലിരുന്നു കൊണ്ട് തനിക്ക് വ്യക്തമാണ് എന്താണ് ഇവിടെ ഇപ്പോൾ ഈ മാനഭൂമിയിൽ എന്റെ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ അറിയുന്നില്ല, അതിന് സംശയമൊന്നുമില്ല. അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ അറിവില്ലായ്മയുണ്ട്. പക്ഷേ ഈ മാനഭൂമിക്കപ്പുറം ഞാൻ പോയല്ലോ, അവിടെ എന്നെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇല്ല. അവിടെ ഒരു തരത്തിലുള്ള അറിവുണ്ടായിരുന്നില്ല. എന്നെക്കുറിച്ചോ തന്നെക്കുറിച്ചോ പരനെക്കുറിച്ചോ അറിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവിടെ അപ്രമേയനായിരുന്നു. ഇവിടെ ഈ ജാഗ്രതയിൽ വിഷയങ്ങളെല്ലാം പ്രമേയമായിരിക്കുന്നു, താനും പ്രമേയമായിരിക്കുന്നു. പക്ഷേ തന്റെ വാസ്തവ സ്വരൂപം അപ്രമേയമായിരിക്കുന്നു. സുഷുപ്തിയിലാണെങ്കിലോ സർവവും അപ്രമേയം, ഒന്നിനെ അറിയുന്നില്ല. സുഷുപ്തിയിൽ തന്നെ അറിഞ്ഞോ എന്ന് ജാഗ്രതയിൽ ചിന്തിച്ചാൽ ജാഗ്രതയിൽ കിട്ടുന്ന ഉത്തരവ് ഇതാണ്, അത് അപ്രമേയമായിരുന്നു. ശരി, ജാഗ്രതയിൽ തന്റെ സ്വരൂപത്തെ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അറിവില്ലായ്മ അത് തന്നെ, വേറെ ഒന്നും പറയാനില്ല. ആ അറിവില്ലായ്മ, അറിവില്ലായ്മ ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റും. നീ എന്തുകൊണ്ടത് അറിഞ്ഞില്ല? അറിഞ്ഞില്ല അത്ര തന്നെ എന്നേ പറയാൻ പറ്റും. ഇത് ജാഗ്രതയിലെ സമാധാനമാണ്, സുഷുപ്തിയിലെ സമാധാനമാണ്. ശരി, സുഷുപ്തിയിൽ നീ അറിഞ്ഞോ? അത് സുഷുപ്തനായവനോടല്ല ചോദിക്കുന്നത്, ഉണർന്നിരിക്കുന്നതിനോട് ചോദിക്കുകയാണ്. സുഷുപ്തിയിൽ നീ നിന്നെ അറിഞ്ഞു, ജാഗ്രതയിൽ തന്നെ അറിയാത്തതിന് എന്ത് സമാധാനമോ പറഞ്ഞത്? അറിവില്ല. അതേ സമാധാനമോ അവിടെയും പറയാനുള്ളു സുഷുപ്തിയെ സംബന്ധിച്ച്. ഇല്ല, സുഷുപ്തിയിൽ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ആ അറിവില്ലായ്മ, അതിനെക്കുറിച്ച് തനിക്കിപ്പോൾ ബോധമുണ്ടല്ലോ. അപ്പോൾ ആ അറിവില്ലായ്മ എവിടെ, ഏത് കാലത്തിലാണോ ഏതവസ്ഥയിലാണോ താൻ അറിവില്ലായ്മ അറിയുന്നത്, ആ കാലത്തിൽ ആ അവസ്ഥയിലാണ് അറിവില്ലായ്മ, മറ്റൊരവസ്ഥയിലല്ല. സ്വപ്നത്തിൽ അറിവില്ലായ്മ ജാഗ്രതയിലുണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പോൾ ആനയെ അറിയുന്നില്ല, ഈ അറിവില്ലായ്മ ഇവിടെ. സ്വപ്നത്തിൽ അറിഞ്ഞില്ലെങ്കിൽ അതവിടെ. ഇവിടെ ഇപ്പോൾ പറയുന്ന എന്താണ്? സുഷുപ്തിയിലെ എന്റെ സ്വരൂപത്തെ ഞാൻ അറിഞ്ഞില്ല. ഇവിടെ പറയുന്നു ജാഗ്രതയിൽ. അപ്പോൾ അറിവില്ലായ്മ ഇവിടെ ഈ ജാഗ്രതയിലാണ്. സുഷുപ്തിയെക്കുറിച്ചുള്ള തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഈ ജാഗ്രതയിൽ. എന്തുകൊണ്ട്? ആ അറിവില്ലായ്മയും തൻ്റെ അറിവിന് വിഷയമാണ്. ഏത് സമയത്ത് ഏതവസ്ഥയിൽ അറിവിന്, ഈ ജാഗ്രതത്തിലെ അറിവിന് വിഷയമാണ്. അതിവിടെയാണ് അറിവില്ലായ്മയുള്ളത്. ഇവിടെയുള്ള അറിവില്ലായ്മയെ ആശ്രയിച്ചാണ് സുഷുതിയിൽ തന്റെ സ്വരൂപത്തെ അറിയില്ല എന്ന് പറയുന്നത്. അത് സുഷുതിയിലുള്ള അറിവില്ലായ്മയെ ആശ്രയിച്ചിട്ടല്ല, അത് സാധ്യമല്ല. അത് ഏതുപോലെയാണ്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയിൽ ആകാശത്ത് ചന്ദ്രൻ പ്രകാശിക്കുന്നു. ഒരാൾ കണ്ണുള്ള ഒരാൾ തന്നെ ആകാശത്തിലേക്ക് നോക്കി ചന്ദ്രനെ കാണുന്നില്ല. മറ്റൊരാൾ ചോദിക്കുന്നു, നീ ചന്ദ്രനെ കണ്ടോ? കണ്ടില്ല. അതെന്താ കാണാത്ത? ഞാൻ കാണുന്നുണ്ടല്ലോ. എന്തോ എനിക്ക് ചന്ദ്രനെ കുറിച്ചുള്ള അറിവില്ല, കണ്ണുകൊണ്ട് കണ്ടറിയാൻ കഴിയുന്നില്ല. അപ്പൊ അയാൾ മനസ്സിലാക്കുന്നു, എന്തോ തകരാറുണ്ട് തന്റെ കണ്ണിന്. എന്താ തകരാറ്? തിമിരം കൂടിപ്പോയി. തിമിരം വന്ന് കണ്ണിനെ പൂർണ്ണമായും മറച്ചു. അപ്പൊ തന്നിലുള്ള തിമിരം ആകാശത്തിലുള്ള ചന്ദ്രന്റെ പ്രകാശത്തിന് തടസ്സമായിരിക്കുന്നു. ഇവിടെ അയാൾ പറയുകയാണ്, ഓ, ചന്ദ്രന് തിമിരം ബാധിച്ചതുകൊണ്ടാണ് എനിക്ക് കാണാൻ വയ്യാത്തതെന്ന് പറഞ്ഞു. എങ്ങനെയിരിക്കും? എന്താ അബദ്ധമായിരിക്കും? അതുപോലെയാണ് പറയുന്നത്, സുഷുപ്തിയിലെ അജ്ഞാനം കൊണ്ട് ഞാൻ ആ സുഷുപ്തിയിലെ ആത്മാവിനെ അറിയുന്നില്ല എന്ന് പറയുന്നു. ചന്ദ്രന്റെ തിമിരം കൊണ്ട് ചന്ദ്രനെ അറിയുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ അറിയാത്തവന്റെ കണ്ണിനാണ് കേട്. അവിടെ എന്താണ്? സുഷുപ്തിയിൽ അവൻ സ്വയം പ്രകാശനായിരിക്കുന്നു, ഏകനായിരിക്കുന്നു, അദ്വൈതനായിരിക്കുന്നു. എന്തിന്? പരമാത്മാവിനോട് ഏകീഭൂതനായിരിക്കുന്നു. പക്ഷേ ആ ഒരവസ്ഥ തന്നെ ജാഗ്രതയിലും അവന്റെ അവസ്ഥ. ജാഗ്രതയിലും അവനെ അറിയാൻ കഴിയുന്നില്ല. ജാഗ്രതയിലിരുന്നു കൊണ്ട് ആ സുഷുപ്തിയിലെ ആ ഏകവും അദ്വൈതവുമായ ഭാവത്തെ അറിയാൻ ശ്രമിച്ചാലും അറിയാൻ കഴിയുന്നില്ല. കാരണം അജ്ഞാനം ഇവിടെയാണ്. എവിടെയാണോ അജ്ഞാനത്തെ അറിയുന്നത്, അവിടെയാണ് അജ്ഞാനം. അപ്പോൾ ഒരു അജ്ഞാന അന്വയം, അജ്ഞാനബന്ധം, അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം ഉണ്ട്. അജ്ഞാനബന്ധമുണ്ട്. ആർക്ക്? ഈ പരമാത്മാവാണ്. എന്താ അത്? തന്റെ അനുഭവമാണ്. എന്താ അനുഭവം? അറിയുന്നില്ല എന്നുള്ള അനുഭവം. എങ്ങനെയാണോ ശ്രുതി ബോധിപ്പിക്കാൻ എന്നത്, ആ ആത്മീയ ഏകാത്മ്യം, ആ ബോധം ഉണ്ടാകുന്നില്ല. ജാഗ്രതത്തിലുമില്ല, സ്വപ്നത്തിലും. ഇവിടെ പറയുന്നത് സുഷുപ്തിയിലും അത് അപ്രമേയമായി തന്നെ ഇരിക്കുന്നു. സുഷുപ്തിയിലെ ആത്മാവിനെ കുറിച്ച് നമുക്കൊരിക്കലും സുഷുപ്തിയിൽ ചർച്ച ചെയ്യാൻ വയ്യ. അതൊരു പോരായ്മയാണ്. അതെല്ലാം ചർച്ചകളെല്ലാം ജാഗ്രതത്തിലാണ്. അത് ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു പോരായ്മ, ന്യൂനത, ജ്ഞാനം, അജ്ഞാനം, സത്, അസത്ത് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾക്കെല്ലാം അതീതമായിരിക്കുന്ന സുഷുപ്തിയെക്കുറിച്ച് ഈ വ്യവഹാരത്തിലൂടെ ചർച്ച ചെയ്യുന്നു. വ്യവഹാര അതീതമായിരിക്കുന്ന സുഷുപ്തിയെക്കുറിച്ച് ഈ വ്യവഹാരത്തിലൂടെ ചർച്ച ചെയ്യുന്നു. അതാണ് ഇവിടുത്തെയും വിഷയം. ഈ വ്യവഹാരികമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയുമോ? കഴിയും എന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ സമാധാനം. വാസ്തവത്തിൽ ഇപ്പോൾ ഇതെല്ലാം തടസ്സം നിൽക്കുന്നു. ജാഗ്രതത്തിൽ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചാൽ കുടികിട്ടുന്നില്ല. സ്വപ്നത്തിലെ പരമാർത്ഥത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവിടെയെല്ലാം അത് പരമാർത്ഥമാണ്, കഴിയുന്നില്ല. സദസത് ജ്ഞാനാജ്ഞാനം വ്യവഹാരങ്ങളുള്ള ഈ രണ്ട് തരത്തിലും, ഈ വ്യവഹാരങ്ങളുള്ള ഈ രണ്ട് തരത്തിലും അതിനെ പിടികിട്ടത്തില്ല. സുഹൃത്തിയെക്കുറിച്ച് ചിന്തിച്ചാലോ, അവിടെ ഈ വ്യവഹാരം പോലുമില്ല. സുഷുപ്തിയിൽ എന്തെങ്കിലും ഒരു വ്യവഹാരം ഉണ്ടായാൽ, സുഷുപ്തിയിൽ ഒരു ജ്ഞാനത്തിന്റെ സ്ഫുരണമുണ്ടായാൽ, ഉടനത് ജാഗ്രത, അല്ലെങ്കിൽ അതുടൻ സ്വപ്നമാകും. അതാണ് അതിൻ്റെ ലക്ഷണം. ജാഗ്രത സ്വപ്നങ്ങളുടെ അടയാളം അതാണ്. എന്താണ്? ബോധം പ്രകാശിക്കുക. നമ്മൾക്ക് അനുഭവപ്പെടുന്ന ജാഗ്രതയിലിരുന്നു കൊണ്ട് സങ്കല്പിച്ചാൽ അനുഭവപ്പെടുന്ന ഐരള്, ഐരളിലൊരു വെളിച്ചം, ഒരു സ്ഫുരണം, അത് പ്രകടമാകുന്നതാണ് ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം. അങ്ങനെ ഒരു വെളിച്ചമില്ലാതിരുന്നാൽ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും സൃഷ്ടിയെക്കുറിച്ച്. കേവലമായ അവസ്ഥയിൽ, യാതൊരു സ്ഫുരണമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ, ഒന്നിനെക്കുറിച്ചുള്ള അവിടെ അറിവോ അറിവില്ലായ്മയോ ഇല്ല. അതാണ് പറഞ്ഞു വരുന്നത്. അറിവെന്തുകൊണ്ടില്ല? കാരണം അവിടെ ഒന്നിനെ അറിയുന്നില്ല. അറിവില്ലായ്മ എന്തുകൊണ്ടില്ല? അറിവില്ലായ്മയെക്കുറിച്ചുള്ള അറിവില്ല. അറിവില്ലായ്മയെക്കുറിച്ച് അറിഞ്ഞാൽ അത് ജാഗ്രത ആണ്. നമുക്ക് അറിവില്ലായ്മ ഉണ്ടായാൽ നമുക്കറിയാൻ കഴിയും, എനിക്ക് അതിനെക്കുറിച്ചറിയില്ല, മറ്റൊന്നിനെ കുറിച്ചറിയില്ല, അത് ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമാകും. സുഷുപ്തിയിൽ അറിവില്ലായ്മയെക്കുറിച്ച് അറിവില്ല, അതുകൊണ്ടവിടെ അറിവില്ലായ്മയില്ല. സുഷുപ്തിയിൽ അറിവിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിവിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ബോധമില്ല, അതുകൊണ്ട് അവിടെ അറിവുമില്ല. അതാണ് ഒന്നും പറഞ്ഞ് സത് അസത്, ഞാൻ അജ്ഞാനം, ഇത്തരം വ്യവഹാരങ്ങൾക്കെല്ലാം അതീതം, വ്യവഹാര അതീതമായ അവസ്ഥയാണ്. എന്നാൽ ജാഗ്രതയിലിരുന്നുകൊണ്ട് അതിനെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ, ആ വ്യവഹാര അതീതമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഉടനെ അജ്ഞാനം തടസ്സം നിൽക്കും, ഒരു അജ്ഞാന ബന്ധം അവിടെ വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? തമോന്വയ, ഒരു തമോബന്ധം, അതിവിടെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തൻ്റെ വാസ്തവ സ്വരൂപത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് അനുഭവമായി വരുന്ന എന്താണ്? ഒരു അറിവില്ലായ്മയാണ്. ഇല്ല, ഞാനതിനറിയുന്നില്ല, എനിക്കതിനറിയാൻ കഴിയുന്നില്ല, അറിവിൻ്റെ ഇല്ലായ്മ. അതാണ് അത്. ഏതവസ്ഥയിലുള്ള പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിച്ചാലും ഈ അറിവില്ലായ്മ അവിടെ പ്രത്യക്ഷപ്പെടും. ഇവിടെ ഇത് പറയുന്നത്, അങ്ങനെ ഒരു അറിവില്ലായ്മ ജാഗ്രതയിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് ആ അറിവില്ലായ്മ ഈ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതുകൊണ്ട് ഈ അറിവില്ലായ്മയെ ഇല്ലാതാക്കുന്ന ഒരറിവ് വേണം. ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. എന്തിനൊരു ജ്ഞാനം? അതാണ് നേരത്തെ ചോദിച്ചത്. അത് വേണം, കാരണം അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഉള്ള ഐകാമ്യം, തുരീയ സ്ഥിതി, അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഒരു മാറ്റവുമില്ലാതിരിക്കുന്നുണ്ടെങ്കിലും സദാ ഈ അറിവില്ലായ്മയെക്കുറിച്ചുള്ള അനുഭവം അത് ഈ ജാഗ്രതത്തിൽ തന്നോടൊപ്പം ഉണ്ട്. ഇത് മാറണം. ഇത് വളരെ വ്യക്തമായും സൂക്ഷ്മമായും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന് അറിവ് എവിടെ വരണം? ജാഗ്രതത്തിൽ. ജാഗ്രതത്തിൽ അറിവ് വന്നാൽ എവിടെയുള്ള അറിവില്ലായ്മ പോകും? സുഷുപ്തിയിലല്ല, ഈ ജാഗ്രതത്തിലെ. ഇനി വേറെ എവിടെയെങ്കിലും ഉള്ള അറിവില്ലായ്മ പോകുമെന്ന് പറഞ്ഞാൽ, ഈ മുറിയിൽ വെളിച്ചം വന്നാൽ അടുത്ത മുറിയിലെ ഇരുട്ട് പോകുമെന്ന് പറയുമ്പോഴേ, ഈ മുറിയിൽ വെളിച്ചം വന്നാൽ ഇവിടെയുള്ള ഇരുട്ട് പോകും, ഇവിടെയുള്ള ഇരുട്ട് പോയാൽ മതി. താൻ അച്ഛനായിരിക്കുന്ന ഇപ്പോഴാണ് ഈ സമയം. അതെവിടെയാണ്? അറിവില്ലായ്മ തന്നിലാണ്. അപ്പൊ തന്നിൽ ഈ കാലത്ത് ഈ അവസ്ഥയിൽ ഇതിലാണ് ഇരിക്കുന്നത് അറിവില്ലായ്മ. അതിനെ തന്നിൽ തന്നെ വരുന്ന വെളിച്ചം, ഈ കാലത്ത് തന്നെ വെളിച്ചം അതില്ലാതാക്കണം. അത് വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലല്ല സംഭവിക്കേണ്ടത്, സമാധിയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ടല്ല സംഭവിക്കേണ്ടത്. ജാഗ്രത തന്നെ സംഭവിക്കണം. അത് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇക്കാര്യം മുമ്പ് ശാസ്ത്രത്തെ ഉദ്ധരിക്കാതെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത് ശാസ്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ജാഗ്രത സ്വപ്നങ്ങളിലും സുഷുപ്തിയിലും ഈ ബോധം ഇല്ല, അതായത് അബോധമുണ്ട്. ആ അബോധത്തിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ച വ്യവഹാരം, പ്രപഞ്ച പ്രതീതി എല്ലാം നടന്നു പോകുന്നു. അതുകൊണ്ട് ഇവിടത്തെ ബോധം, ഈ ജാഗ്രതയിലെ ബോധം കൊണ്ട് ആ ബോധത്തെ ഇല്ലാതാക്കണം എന്നാണ് ഇനി അടുത്ത് പറയുന്നത്. പ്രമാണഭൂമു ഐകാത്മ്യം വിരോധാന്ന പ്രതീയത്തെ തമോന്വയ അപ്രമേയത്വ തഥാഭാവേവി നിക്ഷിത. ഇത് ജാഗ്രത സ്വപ്ന സൃഷ്ടികളെ കുറിച്ച് പറയണം. ആ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷെ അതാണ് ഇപ്പൊ സുഷുതിയിൽ അജ്ഞാന പ്രതിബന്ധമുണ്ട്, സുഷുതിയിൽ അജ്ഞാനമുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അതിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, അതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വിശദീകരിക്കുകയാണ്. സുഷുതിയിൽ എന്തിനെങ്കിലും സമർത്ഥിച്ചിട്ടോ നിഷേധിച്ചിട്ടോ കാര്യമില്ല. സുഷുതിയിൽ ഒന്ന് നമുക്കറിയാം എന്താണോ, അവിടെ തൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ട്? ഉറങ്ങിയത് ഞാൻ തന്നെയാണ്. അതിനപ്പുറം ഏതെങ്കിലും ഒന്നിനവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നതിന് യാതൊരു അർത്ഥമുണ്ട്. എന്തുകൊണ്ട്? വ്യവഹാരാതീതമായൊരു തലത്തെ കുറിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ വാഗ്വാദം നടത്തിയിട്ട് എന്താ അർത്ഥം? അതുകൊണ്ട് അവിടുത്തെ തമസ് എന്ന് പറയുമ്പോൾ അത് പറയുന്നത് ജാഗ്രതത്തിലാണെന്നും ജാഗ്രതത്തിലിരുന്നു കൊണ്ടാണ് ആ തമസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്നും എന്ന് ആദ്യം മനസ്സിലാക്കും. അപ്പം അതെങ്ങനെ ആ തമസ് സുഷുതിയുമായി ബന്ധപ്പെടുന്നു, ആ തമ അന്വയം എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിച്ചത്. നഹി വസ്തു ആത്മനൈവ, നഹി വസ്തു ആത്മനൈവ ആത്മമുഖാദ്വിചിത്തയെ ക്വചിത് പ്രമാണനിരപേക്ഷം സൻ വസ്തുവിനം സ്വപ്രസിദ്ധയെ. ജ്ഞാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. അതായത് പശുവിനെ നഷ്ടപ്പെട്ടു, കാൽപ്പാട് കണ്ടു, അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് അതിനെ കണ്ടെത്തണമെങ്കിൽ, അതിനെ പ്രത്യക്ഷമാക്കണമെങ്കിൽ അതിനൊരന്വേഷണവും ഒരറിവും ആവശ്യമാണ്. അന്വേഷണത്തിൻ്റെ ആരംഭം എവിടെ നിന്ന്? ആ കാൽപ്പാടിൽ നിന്ന്, അല്ലെങ്കിൽ ആ കാൽപ്പാടിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്. അങ്ങനെ അന്വേഷിച്ചു പോയി, നടന്നു, അവസാനം അതിനെ സാക്ഷാത്കരിക്കുന്നു. പശു, ആ ഇതാണ് പശു. ഈ അടയാളമില്ല, അതിനെക്കുറിച്ചൊരു അറിവും ഉണ്ടായില്ല. അവിടെ പശു കാട്ടിലെവിടെയെങ്കിലും നിന്നിട്ട് തനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? തനിക്കതിൻ്റെ പ്രത്യക്ഷം ഉണ്ടായോ? ഉണ്ടായില്ല. അതുപോലെ ഇവിടെ പറയുന്നു, നഹി വസ്തു ആത്മനൈവ ആത്മമോഹാദ്യ ഉച്ചിത്തയെ കൊതി പരമാത്മാവ് പരമാർത്ഥ വസ്തു, അല്ലെങ്കിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഏകരൂപനായിരിക്കുന്ന തുര്യൻ, അതെങ്ങനെ സ്വപ്രകാശരൂപനായി ഏകനായി പരമാത്മാവായി പ്രകാശിച്ചിട്ട് തനിക്ക് യാതൊരു ഗുണവുമില്ല. ഈ ജീവൻ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ തുര്യൻ തുര്യനായി നിത്യമുക്തനായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ജീവൻ സ്വയം തന്നെ ബന്ധനസ്ഥനായി അറിയുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിത്യമുക്തൻ സ്വയം ബന്ധനത്തെ അനുഭവിക്കുക. ആ നിത്യമുക്തി ഈ ബന്ധത്തെ മാറ്റുന്നില്ല. ആ നിത്യമുക്തിക്കും തൻ്റെ സ്വരൂപമായിരിക്കുന്ന നിത്യമുക്തിക്കും ഈ ബന്ധനത്തിനും ഇടയ്ക്ക് മറ്റൊന്ന് കയറി വരണം. അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആത്മാവ് അപ്രമേയമാണ്, ജ്ഞാനത്തിന് വിഷയമില്ല, അതിനെങ്ങനെ ജ്ഞാനം ഉണ്ടാകും? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു സന്ദർഭത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ടൊന്ന് കൂട്ടിക്കൊളിക്കരുത്. ഇവിടെ പറയുന്ന എന്താണ്? വസ്തു ആത്മന, ആ വസ്തുസ്വരൂപത്തിൽ, ആ പരമാർത്ഥ സ്വരൂപത്തിൽ ആത്മമോഹാദ്യുച്ചത്തിലെ ഈ ആത്മമോഹം, നേരത്തെ പറഞ്ഞ അബോധം, അത് ഇല്ലാതാകുന്നില്ല. അതവിടെയുണ്ട്. തൻ തുരീയ ബോധസ്വരൂപനായിരുന്നിട്ടും ഞാൻ അജ്ഞനായ ജീവനായിരിക്കുന്നു, ഇതാ പറയുന്നു. അത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ച സമയങ്ങളുടെ കാര്യമില്ല. കാരണം അനാദിയായ ഒരു പ്രശ്നത്തിന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അനവസ്ഥയിലേക്ക് പോകും. ഓരോ സമാധാനവും നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് കാരണമായി തീരും. അതിലെ ഓരോ ചോദ്യത്തിന്റെ സമാധാനം വീണ്ടും നൂറുകണക്കിന് ചോദ്യത്തിന് കാരണമായി തീരും. അനവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചു? തുരിയനിൽ എങ്ങനെ ഈ ബന്ധം വന്നു? ഈ ജാഗ്രത് ബന്ധം, സ്വപ്ന ബന്ധം, ഇതെങ്ങനെ വന്നു? പ്രാണബന്ധം, പ്രാണബന്ധനം ഹി സൗമ്യമന, അവിടെ പറഞ്ഞത് ഇതൊരു ബന്ധനമാണെന്ന് കണ്ടു. ഇതെങ്ങനെ സംഭവിക്കാം? എങ്ങനെയും സംഭവിച്ചോട്ടെ, ഇത് അനുഭവമാണ്. ഞാൻ അജ്ഞനാണ്. ശ്രുതി പറയുന്നു, നീ പരമാർത്ഥ വസ്തുവാണ്. ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അജ്ഞനാണ്. അപ്പോൾ ആ പരമാർത്ഥ വസ്തുവായിരിക്കുന്ന ഞാൻ, ആ പരമാർത്ഥ വസ്തു എന്തുകൊണ്ട് ഈ അജ്ഞാനത്തെ മാറ്റുന്നില്ല? എന്നിട്ടത് പരമാർത്ഥ വസ്തുവായി ശോഭിക്കുന്നില്ല, അത് സംഭവിക്കുന്നില്ല. പറയുന്നു എന്താണ്? ന ക്വചിത്. ആ വസ്തു ഈ അജ്ഞാനത്തെ നീക്കുന്നതിന് പര്യാപ്തമല്ല. നമ്മൾ സാധാരണ പറയുന്ന ദൃഷ്ടാന്തമാണ്. ആ വിളക്കിൻ്റെ ചുവട്ടിലൊരു ചെറിയ നിഴലുണ്ട്, അതിനെ മാറ്റാൻ ആ വിളക്കിന് കഴിയുന്നില്ല. അത് സ്വയം പ്രകാശ സ്വരൂപമാണ്, അതിന് വിരോധിയാണ് ഇരുള്. പ്രകാശ ഇരുളിനെ നശിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് പരമാർത്ഥം. എന്നാലും അത് സംഭവിക്കുന്നു. വെളിച്ചം എന്തായാലും ഇരളിനെ നശിപ്പിക്കേണ്ടതാണ്. പക്ഷേ സായുസന്ധ്യയിൽ അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു, നിഴലും വെളിച്ചവും ഇടകലർന്നിരിക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇത് മാറ്റാൻ വല്ല വഴിയുണ്ടോ? നമ്മൾ പറയുന്നു അങ്ങനെ സംഭവിക്കുന്നില്ല. താൻ പ്രകാശസ്വരൂപനായിരുന്നിട്ടും തന്നിലിരിക്കുന്ന അജ്ഞാനത്തെ തൻ്റെ സ്വരൂപമായ പ്രകാശം നശിപ്പിക്കുന്നില്ല. അതാ പറയുന്നു. അതുകൊണ്ട് താൻ ഒരു പ്രകാശത്തെ അന്വേഷിച്ച് കിടക്കുന്നു. വിളക്കിൻ്റെ ചുവട്ടിലെ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി ടോർച്ച് അടിക്കുന്നുണ്ട്. ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും നശിക്കും. അതാണ് താൻ ഈ വെളിച്ചത്തെ അന്വേഷിച്ച് നടക്കുന്നത്. തൻ്റെ ഇരുളിനെ മാറ്റാൻ ഏതാ വിളിച്ച്? വെളിച്ചത്തെ അന്വേഷിക്കുന്നവനാരാണോ? പരമാർത്ഥത്തിൽ അത് പ്രകാശരൂപനാണ്, നിരപേക്ഷമായ സ്വയം പ്രകാശരൂപനാണ്. പക്ഷെ അത് സംഭവിക്കുന്നു എന്നാണ്, മറിച്ചൊട്ട് സംഭവിക്കുന്നുമില്ല. വസ്തുവാത്മന മോഹാദ്വിച്ചിത്തേ ക്വചിത്. പ്രമാണ നിരപേക്ഷം സദ്വസ്തു അലം സ്വപ്രസിദ്ധയെ. ഈ മോഹത്തെ മാറി താൻ സ്വയം പ്രകാശസ്വരൂപനാണെന്ന് ഗ്രഹിക്കാൻ, അതാണ് സ്വപ്രസിദ്ധി. കോലാഹലങ്ങളൊന്നും തന്നിലില്ല, തന്നിൽ പ്രപഞ്ചമില്ല, തന്നിൽ സംസാരമില്ല, താൻ ബന്ധനസ്ഥനല്ല, താൻ നിത്യമുക്തനാണ്. ഇതാണ് സ്വപ്രസിദ്ധി. ഇതിന് ഈ സദ്വസ്തു അലം, ഈ സ്വയം പ്രകാശനായിരിക്കുന്ന ഈ ആത്മാവിൽ ശേഷിയില്ല. അതുപോരാ എന്നർത്ഥം. സ്വയം പ്രകാശനായിരുന്നിട്ടും അത് പോരാത്തത്. പിന്നെ എന്ത് വേണം അവിടെ? പ്രമാണ നിരപേക്ഷം. അതിന് പ്രമാണം വേണം. പ്രമാണത്തെ ആശ്രയിക്കാതെ അത് സംഭവിക്കുന്നില്ല, ടോർച്ചടിക്കാതെ അയാൾ പോകുന്നില്ല. അതുപോലെ തന്നിൽ തന്നെ ഇരിക്കുന്ന അറിവില്ലായ്മ, അതാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. നീ അറിയുന്നുണ്ടോ? ഞാൻ അറിയുന്നില്ല. നിന്റെ സ്വരൂപത്തെ അറിയാമോ? അറിവില്ല. തന്നിൽ തന്നെയാണ് ഇരിക്കുന്ന അറിവില്ലായ്മ. ഈ അറിവില്ലായ്മയെ മാറ്റുന്നതിന് തന്റെ സ്വരൂപത്തിന് ശേഷിയില്ല. തന്റെ സ്വരൂപം പ്രകാശരൂപമാണെങ്കിലും ജ്ഞാനസ്വരൂപമാണെങ്കിലും ആ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന തനിക്ക് തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അത് സ്വാനുഭവമാണ്. അജ്ഞാനത്തിന് സ്വാനുഭവമല്ലാതെ മറ്റൊന്നും പ്രമാണമല്ല. മറ്റാരെങ്കിലും പറഞ്ഞു തന്നിട്ടല്ല അറിയുന്നത് താനജ്ഞനാണ്. ആനനിമിഷമുള്ള തന്റെ അനുഭവമാണ് ജ്ഞാനജ്ഞനാണ്. അത് പ്രമാണനിരപേക്ഷം. എന്താണ് പ്രമാണം? ശ്രുതി അല്ലെങ്കിൽ ശ്രുതിജന്യ ജ്ഞാനം. ആ ജ്ഞാനം കൂടാതെ സത്വസ്ഥലം ഈ അപരോക്ഷ വസ്തുവിന് ശേഷിയില്ല. അതുപോരാ സുപ്രസിദ്ധയെ തന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നതാണ്. ആണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മാവ് സ്വയം സാക്ഷാത്കാര രൂപമാണെങ്കിലും ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് പറയും. അത് പറയേണ്ടി വരുന്നു. ആത്മാവ് സ്വയം സാക്ഷാത്കാര രൂപമാണ്, അപരോക്ഷമായിരിക്കുന്നു. പിന്നെന്താ ആത്മസാക്ഷാത്കാരവും ചെയ്യും? അങ്ങനെ ഒന്ന് വേണം. പ്രമാണജന്യമായ അനുഭവം അതുകൊണ്ടാണ് ഭാഷ്യകാലം പറയുന്ന അനുഭവ അവസാനത്വാ. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം സ്വാനുഭവത്തിലാണ് അവസാനിക്കുന്നത്. അതാണ് ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, സ്വരൂപജ്ഞാനം. അത് പ്രമാണജന്യമാണ് എന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു ജ്ഞാനം വേണം. അങ്ങനെ ഒരു ജ്ഞാനത്തെ അംഗീകരിച്ചില്ലെങ്കിലോ സംസാര അനവതാരസ്യ മാനവൈഫല്യമേവച ഇത്യേതീഹ ചോദ്യസ്യ പരിഹാരായ ചോത്തരം. ഇവിടെ ഒരു പശുവിൻ്റെ കാൽപ്പാടും അതിലൂടെ കണ്ടെത്തുന്ന ഒരു പശുവിനെ കുറിച്ച് ഒരു കഥ പോലെ പറഞ്ഞെങ്കിലും ഇത് അദ്വൈതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ശ്രോതജ്ഞാനത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, തത്വമസി എന്ന് പറയുന്ന ഒരു ജ്ഞാനത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, അങ്ങനെ ഒരു ജ്ഞാനമേ ആവശ്യമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, പറയുന്ന സംസാര അനവതാരസ്യ ഇവിടെ സംസാരമേ ഉണ്ടാകത്തില്ലായിരുന്നു. എന്തുകൊണ്ട്? താൻ ആ ഏകനായ ആത്മാവാണ്. ആത്മാവിൽ സംസാരമില്ല. ഇവിടെ അജ്ഞാനമുള്ളതുകൊണ്ടാണ് സംസാരം ഉണ്ടായത്, സംസാരം പ്രതീതമാകുന്നത്. ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം അതുകൊണ്ടാണ് വേണ്ടിവരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ജ്ഞാനം കൊണ്ട് നശിക്കേണ്ട ഒരു അജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസാരമില്ലെന്നാണ്. അത് അനുഭവത്തിന് വിരുദ്ധമായി. അജ്ഞാനം, അജ്ഞാനകാര്യമായിരിക്കുന്ന സംസാരം ഓരോ ജീവനും അനുഭവിക്കുകയാണ്. ആ അനുഭവമാണ് അവനെ പ്രേരിപ്പിക്കുന്നത്. എന്താണ് സത്യം അറിയാൻ? അതുകൊണ്ട് അനുഭവസിദ്ധമായ അജ്ഞാനത്തെ അംഗീകരിക്കണം. ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന തത്വജ്ഞാനത്തെ അന്വേഷിക്കേണ്ടി വരും. അത് രണ്ടും വേണം. അത് രണ്ടും സിദ്ധമാണ്. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, സംസാരമില്ലാതാകുന്നു. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇവിടെ സംസാരമില്ല എന്ന് പറയേണ്ടി വരും. അത് അനുഭവവിരുദ്ധമായ കാര്യമാണ്. സംസാര അനവതാരസ്യ സംസാരത്തിന്റെ ഇല്ലായ്മ അത് വരും. മാനവൈഫല്യമേ വച്ച പ്രമാണം നിഷ്ഫലമാകും. ഈ ജ്ഞാനവും ആവശ്യമില്ല എന്ന് വരും. സംസാരമില്ലെങ്കിൽ പിന്നെ എന്തിനു ജ്ഞാനം? അജ്ഞാനമില്ലെങ്കിൽ പിന്നെ എന്തിനു അജ്ഞാനത്തിന്റെ ആവശ്യം? ഇത്യേതസ്യഹ ചോദ്യസ്യ പരിഹാരായ ചോദ്യം. ഈ ചോദ്യങ്ങളുടെ എല്ലാം സമാധാനമായിട്ടാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഭാഷ്യകാരൻ ഒരു വരി പറഞ്ഞ കാര്യത്തിൽ വളരെ ഗഹനമായ ആശയം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് വാർത്തകാരൻ പറയുന്നത്. യഥാ ഗവാത്മന സാക്ഷാ ഗാമ്യന്തേ ഗോപദാനുഗഹ. ഗോപദത്തെ പിന്തുടരുന്നവൻ, ആ കാലടിപ്പാട് അടയാളം അതിനെ കണ്ട്, അല്ലെങ്കിൽ അതിനെ തുടർന്നു വന്ന ജ്ഞാനം അതിനെ തുടർന്നു അന്വേഷിച്ചു പോകുന്നവൻ സാക്ഷാത് ഗാം വിന്ദേ. ഇവിടെ അടുത്ത് പറയുന്നു ആത്മാവ് ആത്മലാഭം ഉണ്ടാകുന്നു. അതുപോലെ അവനെന്ത് ചെയ്യുന്നു? ആ പ്രത്യക്ഷമായി തന്നെ ആ പശുവിനവൻ കാണുന്നു. അതിനെ കണ്ടിട്ടില്ല അതിന്റെ പിന്നാലെ പോയത്. അതിനെ കാണാതെ ചില അടയാളങ്ങൾ കണ്ടിട്ട് ഒരു കുറ്റാന്വേഷകനെ പോലെ ചെറിയ ചില അടയാളങ്ങൾ കണ്ടിട്ട് എന്താണ് സത്യം അയാൾ വെളിച്ചത്തോണ്ടിരുന്നത്. അതുപോലെ ഇവിടെ ചെറിയ ചില അടയാളങ്ങൾ കണ്ടിട്ട് അതിനെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നു. അതുപോലെ ചൈതന്യസൃത്യവും വിന്ദേ തത് പരമം പദം. ശ്രുതി എന്താണ് ആദ്യം പറയുന്നത്? ത്വം നീ തന്നെ അഭിസംബോധന ചെയ്യാണ്. നീ ആ പരമാർത്ഥ വസ്തുവാണോ? നിങ്ങൾ പറയുന്നു പ്രതിചൈതന്യസൃതി. ആദ്യം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബോധം പ്രതിചൈതന്യം ആ മാർഗത്തിലൂടെ അവനെ പരമാത്മാവിലെത്തിക്കുകയാണ്. എന്താ ആ വഴിക്ക് തന്നെ പോകേണ്ടി വരുന്നത്? കാരണം തന്നിലാണ് തൻ്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന അറിവില്ലായ്മ. തന്നെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞാനറിയുന്നില്ല. അതുകൊണ്ട് ആ പരമാർത്ഥത്തിൽ എത്തിച്ചേരാൻ തന്നിലൂടെ തന്നെ കടന്നു പോകണം. ആ വഴി മാർഗം പ്രത്യേക ചൈതന്യമാണ് ശ്രുതി ശ്രീതത്വം. അതിന് സാധാരണ പറയും ത്വം പദാർത്ഥ ശോധന എന്നെല്ലാം പറയും. തന്നെ വ്യക്തമായി ഗ്രഹിക്കുക. താനെന്ന് എന്തിനാണോ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് അഹന്ത അഹന്തയുടെ താതാന്യം വന്നിരിക്കുന്ന ഈ ശരീരം, ശരീര താതാന്യം വന്ന ശരീരധർമ്മങ്ങൾ, സ്ത്രീ പുംഭാവങ്ങൾ, ഇതിനെ ശോധന ചെയ്ത് പരിശുദ്ധമാക്കി വിവേകം ചെയ്ത് തന്റെ പരിശുദ്ധ ഭാവത്തെ ഗ്രഹിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന അറിവില്ലായ്മയെ നീക്കി ശ്രുതിയുടെ മാർഗം അതാണ്. ശ്രുതിയുടെ ശ്രവണ മനന നിധ്യാസനങ്ങൾ അതിനു വേണ്ടിയിട്ടാണ്. അതിനോട് പറയുന്നത് പ്രത്യേക ചൈതന്യസൃത്യ ആത്മബോധത്തിലൂടെ എന്ത് ചെയ്യുന്നു? വിന്ദേ തത് പരമം പദം. ആ പരമാത്മബോധത്തെ പ്രാപിക്കുന്നു. രണ്ടൊന്നാണ്. ആത്മബോധം തന്നെ പരമാത്മബോധമായി മാറുന്നു. അത് തന്നിൽ തുടങ്ങുന്നു. അതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇത് അന്തർമുഖമായ മനനമാണ്. തന്നെ കേന്ദ്രീകരിച്ചുള്ള വിചാരമാണ്. തന്നിലുള്ള നിധിധ്യാസനമാണ്. ബാഹ്യ വിഷയഗ്രഹണമല്ല. വിഷയഗ്രഹണവുമായിട്ടൊരു ബന്ധവുമില്ല. പഠനവുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് ശാസ്ത്രഗ്രഹണമല്ല. ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രഗ്രഹണം എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. ഇത് ശാസ്ത്രഗ്രഹണമല്ല. ശാസ്ത്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ശബ്ദാർത്ഥ ജ്ഞാനഗ്രഹണമാണ്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തന്നെക്കുറിച്ചുള്ള ഗ്രഹണമാണ്. തന്നിൽ തന്നെയുള്ള മറയെ നീക്കുന്നതാണ്. അതിന് എങ്ങനെ? ശ്രുതി പ്രമേയമുണ്ടാക്കുന്ന പ്രമാണം, യഥാർത്ഥ ബോധത്തെ തരുന്ന ഉപദേശം, അതിലൂടെ തന്നിലുള്ള അറിവില്ലായ്മയെ മാറ്റി അവിടെ സാക്ഷാത്കരിക്കുന്നു തത്വമസി. സദേകത്വജ്ഞാനം, അതിന് ഈ ഒരു ജ്ഞാനം ആവശ്യമാണ്. അതിനാണ് പശുവിന്റെ ദൃഷ്ടാന്തത്തെ പറഞ്ഞത് എന്നാണ്. Thank you.